രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ കാണുക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിൻ മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിൻ മേൽ തൂങ്ങുന്നു, രക്ഷിതാവിനെ കാണുക പാപി. കാൽവരി മലമേൽ നോക്കുനി, കാൽവരി മലമേൽ നോക്കുനി, കാൽകരം ചേർന്നിതാ ആണിനെ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, രക്ഷിതാവിനെ കാണുക പാപി. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങും നീ രക്ഷകൻ, തള്ളുക നിന്റെ പാപമല്ല, തള്ളുക നിന്റെ പാപമല്ല, കള്ളമേറുന്നിന് കേണ്ട നിൻ ഉള്ളിൽ നീ, കള്ളമേറുന്നിന് കേണ്ട നിൻ രക്ഷിതാവിനെ കാണുക പാപി. ഉള്ളം നീ മുഴുവൻ മുഴുവൻ തുറന്നു, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, തള്ളയാമേശുവിൻ കയ്യിലേൽപ്പിക്ക നീ, രക്ഷിതാവിനെ കാണുക പാപി, രക്ഷിതാവിനെ காண்க பாவி, நின்ற பேர்கோஷன் மேல் தூங்கும், நின்ற பேர்கோஷன்